അടുത്ത് വരുന്ന സുധീ ശബ്ദം. സുത് ധ്യായതീതി സുധീ, ഇതിന്റെ വിശേഷത എന്താണ്? സമാസമുണ്ട്, പിന്നെ കിബന്ധമാണ്, അതുകൊണ്ട് ധാതുത്വമുണ്ട്. സുധീ സുധീ അമ്മന്നിരിക്കുമ്പോ എന്ത് വരുന്നു? പ്രസോ നമുസകേ പ്രാതിപതിയേസ്യ പ്രസവം വരുന്നു. സുധി എന്നായി സു അമ്മനെന്ത് സംഭവിക്കും? സമോർ നമുസക ലുക്ക്. അപ്പൊ എങ്ങനെയായി? സുധി സുധി സമോർ നമുസക ലുക്ക് വന്നു. അപ്പോ സുധീയാണ്, പക്ഷേ ഇവിടെ പ്രാതിപതികം ഹ്രസ്വമായി. ഇനി ഹ്രസ്വമായിട്ടുള്ള രൂപം നോക്കിയാൽ മതി. ആദ്യം ഹ്രസ്വം നമുസകയെ പ്രാതിപതികസ്യ, പിന്നെ സമോർ നമുസക. അടുത്ത് സുധി ഔ. സുധി ഔന്നാണോ സുധീയവുന്നാണോ? സുധി നാഗം സുധീൻ തന്നെ ഇരിക്കുന്ന, പക്ഷേ ഹ്രസ്വം നമുസകയെ പ്രാതിപതികസ്യ പ്രഹ്രസ്വമായി സുധി ഔന്നിരിക്കുമ്പോ നംസകാശ പഴയതുപോലെ തന്നെ ശി വന്നു, പിന്നെ സുധി ഈന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ഇഗോ അജിഭക്തി ഒന്നും വന്നു. സുധിൻ ഈ സുധിനി സുധി സുധിനി സുധി സുധിനി എന്ന് വരുന്നു. സുധി നമ്മ ഈ സുധിനി. അടുത്ത് സുധി പരത്തിൽ എന്താണ്? ജസ്യസോഹോ സി സുധി ഈന്നിരിക്കുമ്പോ എന്തുവരുന്നു? ഇഗോജി വിഭക്തൗ നമ്മന്നു സുധിൻ ഈ, പിന്നെ സർവനാമസ്ഥാന ജാസംബുദ്ധ ഉദയ്ക്ക് ദീർഘം വന്നു. സുധി സുധിനി സുധീനി രണ്ടടുത്തപ്പോ ഇതാണ് ഓർക്കേണ്ടത്. ആദ്യം ഹ്രസ്വ നംസകേ പ്രാതിപതികസ് എല്ലായിടത്തും വരുന്നു, പിന്നെ സൂലോമിനും ഔ ജസ്റ്റിസ് എല്ലാം പഴയതുപോലെ തന്നെ. സുമോർ നംസക ദുഃഖ വന്നു, നംസക ശി വന്നു, ജസ്യസോ സി വന്നു, സർവനാമസ്ഥാന സമ്പുദ്ധ ഉദയ്ക്ക് ദീർഘം വന്നു. സുധി സുധിനി സുധീനി സമ്പുദ്ധിയിലാണെങ്കിലോ ഹേ സുധേ ഹേ സുധി രണ്ടു രൂപം വരുന്നു. എന്തുകൊണ്ടാണ്? നാനുമദ അംഗസ്യ ഇത്യസ്യ അസിദ്ധത്വ. നാനുമദ അംഗസ്യ എന്ന് പറയുന്നത് അദിത്യമാണ് അനിത്യമാണെന്നുള്ളതിന് ജ്ഞാപകം എന്താണ്? ഇഗോ അജി ഭക്തു എന്നുള്ള സൂത്രത്തിൽ അച്ചി എന്ന് പറഞ്ഞത് ജ്ഞാപകമാണ്. എങ്ങനെ ജ്ഞാപകമായി? മകാരം വരെ എവിടെ? ഹല ആദിയായുള്ള സ്ഥലങ്ങൾ വരും. വന്നു കഴിഞ്ഞാൽ നല്ല ഉപപ്രാതിപ്രകാരം ലോകം വരും. പക്ഷെ സംബോധനയില് വേറെ സൂത്രമുണ്ട്, സമ്പുദ്ധിയോ നിഷേധിക്കുന്നു. അപ്പൊ അവിടെയും ലോകം വരും. പിന്നെ നിമുദാംഗസ്യ എന്ന് പറയുന്നത് അനിത്യമാണെങ്കിൽ അവിടെ നുംവരാം. നിമുദാംഗസ്യ എന്ന് പറയുന്നത് അനിത്യമാണെങ്കിൽ വിഭക്തിയെ പരത്തിൽ സ്വീകരിച്ചുകൊണ്ട് നും വരും. ും വന്നു കഴിഞ്ഞാൽ അത് നലോപ പ്രാതിപതി പ്രാരലോപിച്ചു പോവും. പോകത്തില്ലേ? ഏത് ഭാഷ? ഭാഷ നങ്ങി സമ്പത്തിയോ അവിടെ നഗാരാന്തമായി കാണും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? അച്ചി എന്ന് പറഞ്ഞു. അതീ അച്ചി എന്ന് പറഞ്ഞുകൊണ്ട് സമ്പുദ്ധിയിൽ വരുന്നില്ല. അതുകൊണ്ട് ഇവിടെ എന്തു വരുന്നു? അത് നങ്ങി സമ്പുദ്ധിയോ അല്ല അനുപതാംഗസ്യ അനിത്യമായതുകൊണ്ട് ഇവിടെ രണ്ട് രൂപം വരുന്നു. തൃതീയയിൽ എന്താണ്? സുധി സുധി എന്നാദ്യം വന്നു, അത് ഹ്രസ്വമായി സുധി ടാന്നിരിക്കുന്നു. പിന്നെ അടുത്ത സൂത്രം വരുന്നു, തൃതീയാദിഷ് ഭാഷിത പുംസ്കം പുംബത് ഗാലവസ്യ പ്രവൃത്തി നിമിത്ത ഐക്യ ഭാഷിത പുംസ്കം ഇഗന്ധം ക്ലീബം പുംവത് വാ ടാദൌ അചി പ്രവൃത്തി നിമിത്ത ഐക്യ. പ്രവൃത്തി നിമിത്തത്തിന് ഐക്യം വരുമ്പോൾ ഭാഷിത പുംസ്കം ഇഗന്ധം ഇക് അന്ത്യത്തിലുള്ള ഭാഷിത പുംസ്ക ശബ്ദം പ്രവൃത്തി നിമിത്തത്തിന് ഐക്യം വരുമ്പോൾ ഇക് അന്ത്യത്തിലുള്ള ഭാഷിത പുംസ്കം ക്ലീബം നമസ്കലിംഗ ശബ്ദം പുംവത്വ വികൽപ്പമായിട്ട് പുംവത് പും പോലെയാവും, പുല്ലിംഗ ശബ്ദം പോലെയാകും. എവിടെ ടാദോ ടാ തുടങ്ങി അജാതി പ്രത്യയങ്ങൾ പരമരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തൃതീയ മുതൽ അജാതി പ്രത്യയങ്ങൾ പരമരിക്കുമ്പോൾ രണ്ട് രൂപം വരും. ഒന്ന് ഈ നമസ്കത്തിന്റെ രൂപം, മറ്റൊന്ന് പുല്ലിംഗത്തിന്റെ രൂപം. എന്തുകൊണ്ടാണ്? പറയുന്നു. എന്തുകൊണ്ടാണ് ഇത് ഭാഷിത പുംസ്കം ആയതുകൊണ്ട്? ഭാഷിത പുംസ്കം ആയ സ്ഥലത്തെ അത് വരത്തുള്ളൂ. ഭാഷിത പുംസ്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷിത പുമാൻ ഏന പ്രവൃത്തി നിമിത്തേന തത് പ്രവൃത്തി നിമിത്തം ഭാഷിത പുംസ്കം. ഭാഷിത പുംസ്കം എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ അർത്ഥം പൂർണ്ണമായില്ല. ഭാഷിത പുമാൻ ഏന പ്രവൃത്തി നിമിത്തേന, ഏതൊരു പ്രവൃത്തി നിമിത്തം കൊണ്ടാണോ പുല്ലിംഗത്തിൽ ആ ശബ്ദം പ്രയോഗിക്കുന്നത്, അങ്ങനെയുള്ള പ്രവൃത്തി നിമിത്തമുള്ള ശബ്ദം എന്നർത്ഥം കിട്ടും. പ്രവൃത്തി നിമിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ശബ്ദം ഒരു അർത്ഥത്തിൽ പ്രവർത്തിക്കുന്നതിന് എന്താണോ നിമിത്തമായിരിക്കുന്നത്, അതാണ് പ്രവൃത്തി നിമിത്തം. പ്രവൃത്തിയുടെ നിമിത്തം, പ്രവൃത്തി എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ പ്രവൃത്തി. എവിടെയുള്ള പ്രവൃത്തി എന്ന് വെച്ചാൽ അർത്ഥത്തിൽ. ഒരു ശബ്ദം അർത്ഥത്തിൽ പ്രവർത്തിക്കുന്നതിന് എന്താണോ നിമിത്തമായിരിക്കുന്നത്, അതാണ് പ്രവൃത്തി നിമിത്തം. തർക്കം പഠിച്ചിട്ടുള്ളവർക്ക് എളുപ്പം മനസ്സിലാവും. എന്താണ് ഗോശബ്ദം എടുക്കുക. ഗോശബ്ദത്തിന്റെ വാച്യം എന്ന് പറയുന്നത് എന്താണ്? ഗോശബ്ദത്തിന്റെ വാച്യം എന്താണ്? ഗോ എന്ന് പറയുന്ന വ്യക്തി, ഗോ എന്ന് പറയുന്ന വ്യക്തി. വാച്യത എവിടെയിരിക്കും? ഗോവിലിരിക്കും. ആ വാച്യതയുടെ അവച്ഛേദകം എന്തായിരിക്കും? ഇതാണ് പ്രവൃത്തി നിമിത്തം. ആണ് പറഞ്ഞ തർക്കം പഠിച്ചാൽ പോകുന്നു. പ്രവൃത്തി നിമിത്തം എന്ന് പറഞ്ഞാൽ സർവത്ര വാച്യത അവച്ഛേദം എന്ന് വെച്ചാൽ ഗോശബ്ദത്തിന്റെ പ്രവൃത്തി നിമിത്തം ഗോത്വം, ഘടശബ്ദത്തിന്റെ പ്രവൃത്തി നിമിത്തം ഘടത്വം, പടശബ്ദത്തിന്റെ പടത്വം, വൃക്ഷശബ്ദത്തിന്റെ വൃക്ഷത്വം, ആമ്രശബ്ദത്തിന്റെ ആമ്രത്വം. എന്തുകൊണ്ടാണ് അതിനെ പ്രവൃത്തി നിമിത്തം എന്ന് പറയുന്നത്? കാരണം അതിനെ നിമിത്തമാക്കിയിട്ടാണ് ആ ശബ്ദം പ്രവർത്തിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഘടശബ്ദം, ഘടശബ്ദത്തിന്റെ വാച്യമായിരിക്കുന്ന എന്താണ്? ഘടഭക്തി. ആ ഘടഭക്തി എന്ന് പറയുന്നത് ദ്രവ്യമാണ്, പൃഥ്വിയാണ്. അപ്പോൾ ഘടശബ്ദത്തിൻ്റെ വാച്യമായ ഘടത്തിൽ പൃഥ്വിത്വമുണ്ടോ, ദ്രവ്യത്വമുണ്ടോ, പദാർത്ഥത്വമുണ്ടോ, ഇതെല്ലാം ഉണ്ടെങ്കിലും അതൊന്നും വാച്യതാവച്ഛേദകമല്ല. കാരണം ഘടശബ്ദം ഘടവ്യക്തിയിൽ പ്രവർത്തിക്കുന്നതിനെയൊന്നും ആശ്രയിച്ചിട്ടല്ല. ഘടശബ്ദം ഘടവ്യക്തിയിൽ പ്രവർത്തിക്കുന്ന എന്തിനെ ആശ്രയിച്ചിട്ടാണ്? ഘടത്വത്തെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ ഘടശബ്ദത്തിൻ്റെ വാച്യമായ ഘടത്തിൽ പദാർത്ഥത്വം, പൃഥ്വിത്വം, ദ്രവ്യത്വം, ഇങ്ങനെ പലതും ഉണ്ടെങ്കിലും പക്ഷെ ആ ശബ്ദം ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന എന്തിനെ ആശ്രയിച്ചിട്ടാ? ഘടത്വത്തെ ആശ്രയിച്ചിട്ടാണ്. അങ്ങനെ ഏതൊന്ന് നിമിത്തത്തെ ആശ്രയിച്ചിട്ടാണോ ആ ശബ്ദം പ്രവർത്തിക്കുന്നത്, അതിനെയാണ് വാച്യതാവച്ഛേദകം എന്ന് പറയുന്നത്. അതാണ് പ്രവൃത്തി നിമിത്തം. ഇപ്പൊ ഘടശബ്ദം പൃഥ്വിത്വം എന്ന് പറയുന്ന ഒരു നിമിത്തത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുകയാണെങ്കിൽ ഘടശബ്ദത്തിൽ നമുക്ക് ഘടമെന്നുള്ള ബോധം ഉണ്ടാകും. പിന്നെ എന്ത് ബോധമായിരിക്കും ഉണ്ടാകുന്നു? പൃഥ്വി എന്നുള്ള ബോധമേ ഉണ്ടാകത്തുള്ളൂ. അത് മതിയോ? പോരാ. ആ ഘടശബ്ദത്തിൽ നിന്ന് ഘടത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവണമെങ്കിൽ ആ ശബ്ദത്തിൻ്റെ പ്രവൃത്തിക്ക് നിമിത്തമായ ഒന്നവിടെ ഉണ്ടായിരിക്കണം. അത് എന്തായിരിക്കും? ഘടത്വമായിരിക്കും. അതുകൊണ്ട് അതിനാണ് പ്രവൃത്തി നിമിത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു നമസ്സക ശബ്ദം ആണ് സുധി. സു ധ്യായതീതി സുധി എന്നുള്ളവണ്ണം ധ്യാനിക്കുന്നവൻ. ഇതേ ശബ്ദം തന്നെ ഇത് നമസ്സകരംഗത്ത് സാധാരണഗതി. അത് നമസ്സകത്തിൽ വരുമ്പം അതിൽ വരുന്ന വ്യത്യാസം പറയാം. ഇപ്പോൾ പുല്ലിംഗത്തിൽ ഈ ശബ്ദം ഉപയോഗിക്കുകയാണ്. സുധ്യായതീതി സുധി. അപ്പോൾ അവിടെയും എന്താണ്? നല്ലവണ്ണം ധ്യാനിക്കുന്നവനാരോ അത് തന്നെയാണ് സുധി എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ പറയുന്നത് നല്ലവണ്ണം ധ്യാനിക്കുന്ന ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ അത് പുലിംഗമായി പോകും. അപ്പോ നല്ലവണ്ണം ധ്യാനിക്കുന്ന ഒരുവനുള്ള ഒരു കുലമാണെങ്കിൽ കുലം നവസവമാണ്. അപ്പൊ സുധി എന്ന് പറയുന്നത് ആകും. പക്ഷേ രണ്ടിടത്തും എന്താണ് അർത്ഥം? ഒന്ന് തന്നെ. ആ പ്രവൃത്തി നിമിത്തം എന്ന് പറയുന്നത് ശോഭന ധ്യാന കർത്തൃത്വം ആണ് രണ്ടിടത്തും ഉദ്ദേശിക്കുന്നത്. പ്രവൃത്തിയുടെ നിമിത്തം ഒന്ന് തന്നെയാണ്. ഈ സുധി എന്ന് പറയുന്ന ഒരു കുലത്തിന്റെ വിശേഷണമായി പ്രയോഗിച്ചാലും അവിടെയും ഉദ്ദേശിക്കുന്ന എന്താണ്? ആ ശബ്ദം അങ്ങനെ പ്രയോഗിക്കാൻ കാരണം ശോഭന ധ്യാന കർത്തൃത്വം എന്ന് പറയുന്ന നിമിത്തത്തെ ആശ്രയിച്ചിട്ടാണ്. പുല്ലിംഗത്തിൽ ഉപയോഗിച്ചാലും നവസവത്തിൽ ഉപയോഗിച്ചാലും അങ്ങനെ വരുമ്പോൾ, അതായത് കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ഒരു ശബ്ദം നവസലിംഗത്തിലും പുല്ലിംഗത്തിലും ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ ആ ശബ്ദത്തിന് ഭാഷിത പുംസ്കം എന്ന് പറയും. ഒരു ശബ്ദം നംസകലിംഗത്തിലും പുല്ലിംഗത്തിലും ഒരേ അർത്ഥത്തിൽ പ്രയോഗിച്ചു കഴിഞ്ഞു, ലിംഗമാറ്റമേ ഉള്ളൂ, അർത്ഥത്തിന് മാറ്റമില്ലാതെ വന്നു കഴിഞ്ഞാൽ അതിനെ ഭാഷിത പുംസ്ക ശബ്ദം എന്ന് പറയും. ശരിക്കും ഭാഷിത പുംസ്കം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി നിമിത്തമാണ്. ആ ഭാഷിത പുംസ്കം ഉള്ള ശബ്ദത്തെയും പറയുന്നതാണ് ഭാഷിത പുംസ്കം എന്ന് പറഞ്ഞാൽ തുല്യമായ പ്രവൃത്തി നിമിത്തമുള്ള ശബ്ദത്തെയും എന്ത് പറയുന്നു? ഭാഷിത പുംസ്കം. തുല്യമായ പ്രവൃത്തി നിമിത്തം എന്ന് പറഞ്ഞാൽ നമുസലിംഗത്തിലും പുല്ലിംഗത്തിലും തുല്യമായ പ്രവൃത്തി നിമിത്തമുള്ള ശബ്ദം, അതിനെ എന്തു പറയും? ഭാഷിത പുംസ്ക ശബ്ദം എന്ന് പറയും. അങ്ങനെയുള്ള ഒരു ശബ്ദമാണ് സുധീ ശബ്ദം. പുല്ലിംഗത്തിൽ ഉപയോഗിച്ചാലും നംസലിംഗത്തിൽ ഉപയോഗിച്ചാലും അതിൻ്റെ അർത്ഥം ഒന്ന് തന്നെ. എന്നുവെച്ചാൽ അതിൻ്റെ ഭാഷിത പുംസ്കം ഒന്ന് തന്നെ, എന്നുവെച്ചാൽ അതിൻ്റെ പ്രവൃത്തി നിമിത്തം ഒന്ന് തന്നെ. ഉണ്ട്. ആ ശബ്ദത്തെ പറയുന്നു ഭാഷിത പുംസ്കം. ഈ ഭാഷിത പുംസ്കം എന്ന് പറയുന്നിടത്ത് രണ്ടായി മനസ്സിലാക്കണം. ഒന്ന്, ഭാഷിത പുംസ്കം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി നിമിത്തം. മറ്റൊന്ന്, ആ പ്രവൃത്തി നിമിത്തമുള്ള ശബ്ദം. ഒന്ന് പ്രവൃത്തി നിമിത്തം, ഒന്ന് ആ പ്രവൃത്തി നിമിത്തമുള്ള ശബ്ദം. ഇവിടെ ഇപ്പോൾ സൂത്രത്തിൽ ഭാഷിത പുംസ്കം എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ എടുക്കേണ്ടത് ഭാഷിത പുംസ്കമായ ശബ്ദത്തെ. എന്ന് പറഞ്ഞാൽ നംസകത്തിലും പുല്ലിംഗത്തിലും ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശബ്ദം. ഉദാഹരണം സുഖി. ചില ശബ്ദങ്ങളുണ്ട് നംസകത്തിലും പുല്ലിംഗത്തിനും ശബ്ദത്തിന് വ്യത്യാസമില്ല, പക്ഷെ അർത്ഥത്തിന് വ്യത്യാസമുണ്ട്. ശബ്ദം ഒന്ന് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ സുധി എന്ന പ്രാതിപദികം തന്നെയാണ് പുല്ലിംഗത്തിലും നംസകത്തിലും ഉപയോഗിക്കുന്ന അർത്ഥത്തിനും വ്യത്യാസമുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ അങ്ങനെയല്ല, ശബ്ദം ഒന്ന് തന്നെയാണ്. അർത്ഥത്തിന് വ്യത്യാസം വരും. അത് ഈ രൂപ ശ്രദ്ധിച്ചതിന് ശേഷം അതിൻ്റെ ഉദാഹരണം പറയാം. പും നംസകം എന്ന് പറഞ്ഞാൽ പുല്ലിംഗത്തിലും നംസകത്തിലും ഉപയോഗിക്കാം, പക്ഷെ അതുകൊണ്ട് മാത്രം പോരാ, അർത്ഥവും ഒന്നായിരിക്കും. എന്നാലേ അതിനെന്ത് പറയാൻ പറ്റൂ, ഭാഷിത പുംസ്കം. പുല്ലിംഗത്തിലും നംസകത്തിലും ഉപയോഗിച്ച് അർത്ഥം മാറിപ്പോയാൽ അതുകൊണ്ട് പ്രയോജനമില്ല, ഭാഷിത പുംസ്കമാകത്തില്ല. ആ പ്രാതിപദ്യത്തെ വെച്ചുകൊണ്ട് സുധീയെ വെച്ച് ചിന്തിക്കണം. അതിനൂടെ പറഞ്ഞിരിക്കുന്ന പ്രവൃത്തി നിമിത്ത ഐക്യേ, പ്രവൃത്തി നിമിത്തം തുല്യമായിരിക്കേ എന്ന് വെച്ചാൽ സാധാരണ രീതി പറഞ്ഞാൽ ശബ്ദത്തിന്റെ അർത്ഥം ഒരുപോലെ ആയിരിക്കും. എവിടെ? നംസകത്തിലും പുല്ലിംഗത്തിലും. പ്രവൃത്തി നിമിത്തം ഐക്യമായിരിക്കണം എന്ന് വെച്ചാൽ തുല്യമായിരിക്കണം, എന്നുവെച്ചാൽ അർത്ഥം തുല്യമായിരിക്കണം. അല്ല, പ്രവൃത്തി നിമിത്തത്തിന്റെ ശരിയായ അർത്ഥം പറഞ്ഞാൽ വാച്യതാവച്ഛേദകം തുല്യമായിരിക്കണം. പ്രവൃത്തി നിമിത്തം തുല്യമായിരിക്കണം എന്ന് വെച്ചാൽ വാച്യതാവച്ഛേദകം തുല്യമായിരിക്കണം. അങ്ങനെയുള്ള ശബ്ദത്തെയാണ് പറയുന്നത് ഭാഷിത പുംസ്കം. ഭാഷിത പുംസ്കം അങ്ങനെയുള്ള ശബ്ദം ക്ലീബം നംസകം ആയിരിക്കണം. ആ ശബ്ദം ഇഗന്ധം ഇക്കന്ധ്യത്തിലും ആയിരിക്കണം. എല്ലായിടത്തും പ്രയോഗിക്കാൻ പറ്റില്ല, ശബ്ദത്തിന്റെ അന്ത്യത്തിൽ ഇക്ക് വരണം. പിന്നെ ആ ശബ്ദം ഇവിടെ ഇപ്പം നംസക പ്രക്രിയയാണ്, നംസകത്തിലായിരിക്കണം. പിന്നെ ആ ശബ്ദം പുല്ലിംഗത്തിൽ ഉപയോഗിക്കണം. ഉപയോഗിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തി നിമിത്തം തുല്യവുമായിരിക്കണം. ഇത്രയും വന്നു കഴിഞ്ഞാൽ ഈ നംസകത്തിലെ ഈ ശബ്ദം പുമ്മത് വാ, പുമ്മത് വാ പുല്ലിംഗം പോലെ വരുന്നു. വികല്പം, എന്തുകൊണ്ട് വികല്പം എന്ന് വന്നു? ഗാലവസ്യ, ഗാലവൻ എന്ന് പറയുന്ന ആചാര്യന്റെ അഭിപ്രായമാണ്. ശാകല്യൻ, സ്ഫോടായനൻ എന്നൊക്കെ പറയുന്ന പോലെ മറ്റൊരു ആചാര്യനാണ് ഗാലവൻ. അപ്പൊ ഗാലവന്റെ അഭിപ്രായം കൊണ്ട് ഇവിടെ എന്ത് വന്നു? വാ. ഗാലവൻ എന്ന് പറയുന്ന ഒരു ആചാര്യന്റെ അഭിപ്രായമാണത്. മറ്റു പലർക്കും ഇങ്ങനെ ഒരു ആചാര്യം ഈ അഭിപ്രായം കാണത്തില്ല. എന്തുവരും? താതോ അജി. അപ്പോ നംസക ശബ്ദം ഈ നിയമം വരുന്ന നംസകത്തിലാണ്. ടാതി അച്ച് പരമിരിക്കെ, തൃതീയാദി അച്ച് പരമിരിക്കെ പുല്ലിംഗം പോലെ വരും എന്ന് പറഞ്ഞാൽ പുല്ലിംഗത്തിന്റെ രൂപവും വരും. ഉദാഹരണം സുധീ ശബ്ദത്തിന് എടുത്തു കഴിഞ്ഞാൽ അവിടെ അത് ഭാഷിത പുംസ്കമാണ്. എന്തുകൊണ്ട്? പുല്ലിംഗത്തിലും നംസകലിംഗത്തിലും ഈ ശബ്ദത്തിന്റെ അർത്ഥം ഒന്ന് തന്നെ ആണ്. പ്രവൃത്തി നിമിത്ത ഐക്യം തുല്യം വന്നു. പിന്നെ സ്തുതിയുടെ പ്രത്യേകത എന്താണ്? ഇഗന്ധമാണ്. പിന്നെ സ്തുതിയുടെ പ്രത്യേകത എന്താണ്? ക്ലീബമാണ്. അതുകൊണ്ട് താ മുതലുള്ള അജാതി പ്രത്യയങ്ങൾ പരമിരിക്കുമ്പോൾ പൂർവത്തിൽ ഈ നംസകത്തിന്റെ രൂപം വരും, പുല്ലിംഗത്തിന്റെ രൂപവും വരും. അപ്പോ ഇവിടെ നമുസ്തകത്തിലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഏത് സൂത്രങ്ങൾ പ്രവർത്തിക്കും? ഈകവാചി വ്യക്തവും വരും. പുല്ലിംഗത്തിലാണെങ്കിൽ ഏത് വരും? അജിഷ്ണു ധാതു ബ്രുവാം യോരിയങ്ങുവങ്ങോ എണ്ണ വരുമോ? എന്തുകൊണ്ട്? എന്തുകൊണ്ട് എണ്ണ വരുന്നില്ല? അതാ ചോദിച്ച എന്തുകൊണ്ട് വരുന്നില്ലെന്ന്. എന്താ വരാത്തത്? അനേകാച്ചല്ലേ സുധി. എന്തുകൊണ്ട് എണ്ണ വരുന്നില്ല? പുസ്തകം നോക്കി പറയാനുള്ള സമയം ഞാൻ തന്നു കഴിഞ്ഞു. ഭൂസ്തുതിയോഹോ എണ്ണിനെ നിഷേധിക്കുന്നു. ഇപ്പൊ എന്തുവരും? ഇയങ്ങ് ഇയങ്ങ് വരും. രണ്ടു രൂപം വരും. ഒന്ന് ഈഗോജി ഭക്ത പ്രകാരം നുമ്മു വരുന്നത്, മറ്റൊന്ന് ന ഭൂസ്തുതിയോഹോ. ഇവിടെ അജിഷ്ണുദ്ധാതുരിയാമിയോ വരുന്നു അനുബാധിച്ചുകൊണ്ട്. ഈ രണീകാച്ചോ അസ്മയോ പുറവസി വരുന്നു. പിന്നെ അതിനെ ഭൂസ്തുതിയോ നിഷേധിക്കുന്നു. വീണ്ടും എന്തുവരും? അജിഷ്ണുദ്ധാതു ബ്രുവാം യോരിയങ്ങോ വരുന്നു. ഇപ്പൊ തൃതീയ നോക്കുക. ആദ്യം സുധി ടാന്നിരിക്കുമ്പോ നമുസകത്തിൽ പുമ്മത്വം വരാത്ത ഭാഗത്ത് എന്തുവരുന്നു? സൂത്രം ഏത് വരുന്നു? നുമ്മന്നു സുധിൻ. ആംഗവനാശ്രയം എന്തുകൊണ്ട് വരുന്നില്ല? പരമായുണ്ട്. അപ്പൊ ഏതാ പരം? പരം ഏത്? യുഗോജി ഭക്തിയാണോ അതോ ആംഗവനാശ്രയമാണോ? ഏതാണ്? രണ്ടും വരാം. പക്ഷേ മുമ്പ് പറഞ്ഞു ന്യായത്വ പരമായതുകൊണ്ട് അങ്ങോനാശ്രയം വരാം. അതാണ് ന്യായം. അതുകൊണ്ട് വരാം. ഈഗോജി വ്യക്തി വന്നാൽ രൂപ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ പരമെന്നുള്ള നിലയ്ക്ക് ഞാൻ വരുന്നു. അതിന് ആംഗോനാശ്രയം പ്രവർത്തിക്കാൻ എന്താ കാരണം? അവിടെയാണ് പ്രശ്നം. ഇവിടെ ഹ്രസ്വമായി നമുസകത്തിൽ ഹ്രസ്വമായി ഹ്രസ്വമായി കഴിഞ്ഞാൽ എന്തുവരും? ഹ്രസ്വ വികാരം തോമ്പോ ഗീസഞ്ഞ വരും. വിസഞ്ഞ വന്നു കഴിഞ്ഞാൽ അംഗവനാസ്ഥിനം പ്രവർത്തിക്കാം ഹ്രസ്വമായതുകൊണ്ട്. എങ്ങനെ ഒരു രൂപം? സുദിന സുദിഭ്യാം സുദിഭി. ഇവിടെ തന്നെ ഇനി പുമ്മത്വം. പുമ്മത്വത്തിൽ രൂപം എങ്ങനെയിരിക്കും? സുധീന്നിരിക്കോ സുധീന്നിരിക്കോ? ഹ്രസ്വമാണോ ദീർഘമാണോ? പുല്ലിംഗത്തിൽ ഹ്രസ്വമാകത്തില്ല. എന്തുകൊണ്ട്? ഹ്രസ്വോ നപുംസകയെ പ്രാതിപതികസെന്ന് പറഞ്ഞു. നപുംസകത്തിലാണ് എന്ത് വരുന്നത്? പുല്ലിംഗത്തിൽ ഹ്രസ്വം വരുമോ? ഇല്ല. പുല്ലിംഗത്തിൽ സുധീന് തന്നെ ഇരിക്കും. കാരണം ഹ്രസ്വം എവിടെ വരത്തുള്ളൂ? നപുംസകത്തിൽ. അപ്പൊ പുമ്മത്വം വരുമ്പോൾ വീണ്ടും അത് ദീർഘമായി സുധീ. സുധീന്നിരുന്നു കഴിഞ്ഞാൽ പരത്തിൽ എന്തിരിക്കുന്നു? ടായിരിക്കുന്നു. അജിഷ്ണുദ്ധാതബ്രുവാം യോരി എങ്ങു വരുന്നു. അതിനെ ഏരനേകാച്ചോ അസംഗപുരസ്യ ബാധിക്കുന്നു. നഭൂസതിയോ നിഷേധിക്കുന്നു. വീണ്ടും എന്ത് വരുന്നു? അജിഷ്ണുദ്ധാതബ്രുവാം യോരി എങ്ങു വങ്ങു എങ്ങു വന്നിട്ട് സുധിയ സുധിന സുധിയ. ഇവിടെ കൊടുത്തിട്ടുണ്ട് സുധിയ സുധിന. ഇത് അജാതി ഇരിക്കുമ്പോഴാണ് ഈ രണ്ട് രൂപം വരുന്നത്. സുധിയ സുധിന അങ്ങനെ അങ്ങനെ എന്താ പറഞ്ഞത്? ഇയങ് വരുമ്പോ ഹ്രസ്വമാകും ദീർഘമാകും? ഹ്രസ്വമാകും. സുധി ദീർഘമാണ്. പക്ഷെ ഇയങ് വരുമ്പോ പ്രാതിപതികം ദീർഘമാണ്. തൃതീയ മുതലാണ് എന്താകുന്നത്? പുമ്മത്താവുന്നു. പ്രഥമയിലും തിരിയിലും പുമ്മത്വം ഇല്ല, തൃതീയില് പുമ്മത്വം വരും. ഇപ്പോ സുധി താന്നിരിക്കുന്നു, ഈ അങ്ങ് വരുമ്പം വീണ്ടും അതെന്താവും? സുധിയ എന്ന് വരും. അത് ഇയങ്ങ് വന്നതുകൊണ്ടാണ്, പരസ്യം വന്നതല്ല. പിന്നെ പ്രഥമേനും തിരിയേനും എന്തോരോന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? താ മുതല് അജാദികളിൽ മാത്രമേ പുമ്മദ്ഭാവമുള്ളൂ. പുമ്മദ്ഭാവം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പുല്ലിംഗ രൂപങ്ങൾ വരുന്നു, പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പൊ നംസകത്തിൽ തന്നെ പുല്ലിംഗം വരുന്നതാണ് പ്രത്യേകത. അപ്പോ ഇപ്പൊ സുധീ ശബ്ദം ഒരു പുരുഷന്റെ വിശേഷണമാകുമ്പോ സുധീ പുല്ലിംഗം, ആ സുധീ ശബ്ദം തന്നെ ഒരു കുലത്തിന്റെ വിശേഷണമാകുമ്പോ നംസകലിംഗം. രണ്ടിടത്തും അർത്ഥം ഒന്നു തന്നെ, നല്ലവണ്ണം ധ്യാനിക്കുന്ന ഏതോ അത്. അങ്ങനെ ഏതായാലും നംസകത്തിൽ ഉപയോഗിക്കുക എന്നുള്ള ഏതായാലും ഏതുകൂടെ നമുക്ക് ചേർക്കാം. കുലത്തിന്റെ വിശേഷണമാകുമ്പോ കുലത്തിന്റെ വിശേഷണം, അതായത് നമ്മളവിടെ നോക്കേണ്ട ഇത്രേ ഉള്ളൂ. എന്താണോ അത്, നമുസ്തകമായ ഒരു ശബ്ദത്തിന്റെ വിശേഷണമാണെന്ന് നോക്കിയാണ്. കുലമെന്ന് പറയുന്നു നമുസ്തമാണ്, അപ്പം മിത്രമെന്ന് പറഞ്ഞാൽ അതും നംസകമാണ്. ഏതായാലും അവിടെ നോക്കേണ്ടത് ലിംഗത്തെയാണ് നോക്കേണ്ടത്, അർത്ഥത്തിന് വ്യത്യാസമുണ്ട്. വ്യക്തിയുടെ വിശേഷണമാകുമ്പോൾ പുരുഷൻ പുല്ലിംഗമായി പോകും, നംസമാകത്തില്ല. നല്ല ബുദ്ധിയുള്ളതെന്ന് തന്നെയാണ് അർത്ഥം, അതെല്ലായിടത്തും അത് തന്നെ അർത്ഥം. ആ അത് അത് തന്നെയാണ് ധ്യാനിക്കുക എന്ന് വെച്ചാൽ ബുദ്ധി ഉദ്ദേശിച്ചാ പറയുന്നത്. ഒന്ന് തന്നെയാണ്. അടുത്ത് അതിന് നമ്മളതിന്റെ വിശേഷ്യം ഏതാണെന്ന് നോക്കുക, അതാണ്. നല്ലവണ്ണം ധ്യാനിക്കുക, ശോഭന ധ്യാന കർത്തൃത്വം, അത് പുരുഷനാണോ കുലമാണോ എന്ന് നോക്കുക. പുരുഷനാണെങ്കിൽ പുല്ലിംഗം, കുലമാണെങ്കിൽ നംസകലിംഗം. രണ്ടായാലും പ്രവൃത്തി നിമിത്തം ഒന്ന് തന്നെ. ആ കുലത്തിൽ ഒരുപാട് നല്ല ധ്യാനിക്കുന്നവരുണ്ട്, അതുകൊണ്ട് ഒരു കുലത്തിൽ നല്ലവണ്ണം ധ്യാനിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള അതിരായ കുലം, അതുകൊണ്ട് അല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ളവരുള്ള കുലം, അങ്ങനെയും പറയാം. ചിന്തിക്കുന്നവരുള്ള കുലം എന്ന് പറയാം. ധ്യാനിക്കുക എന്ന് വെച്ചാൽ ചിന്തിക്കുക എന്നാണ്. അപ്പോ അടുത്ത് തൃതീയ ദ്യോതനത്തിൽ എങ്ങനെ ഒരു രൂപം, എങ്ങനെ സുധിഭ്യാം സുധീഭ്യാം എന്ന് വരുമോ? എന്തുകൊണ്ട്? ആ അജാദികൾ പരത്തിലിരിക്കുമ്പോഴേ പുമ്മത്വമുള്ളൂ, അലാദി വരുമ്പോൾ പുമ്മത്വമുണ്ട്. ഇവിടെ സുധീന്ന് ദീർഘം ഇല്ല, ഉള്ള രൂപവും ഇല്ല. സുധിഭ്യാം സുധിവിഹി ചതുർത്ഥിയിൽ സുധി ഹ്രസ്വം വന്നു, ഇങ്ങനെയിരിക്കുമ്പോൾ എന്ത് വരും? ഇവിടെ ഇഗോജു ഭക്തി വന്നു. സുധിൻ ഏ, ഇത് വരാത്ത പക്ഷത്തിൽ പുല്ലിംഗ ശബ്ദം എങ്ങനെയാണ് വരുന്നത്? ഇയങ് വന്നു കഴിഞ്ഞാൽ സുധിയേ സുധിഭ്യാം സുധിഭ്യഹ. പഞ്ചമിയിലും ഷഷ്ടിയിലും സുധി അസ് എന്നിരിക്കുമ്പോൾ ആദ്യയുടെ നമസ്കത്തിൽ എന്തുവരും? നമസ്കത്തിൽ വികോജി ഭക്തോ നുമ്മന്നു സുധിനഹ സുധിനഹ സുധിനഹ പുല്ലിംഗ കുമ്മദ്ഭാവം വരുമ്പോ യങ് വരുന്നു. എങ്ങനെ വരും? സുധിയഹ സുധിയഹ. പിന്നെ പുല്ലിംഗത്തിൽ സുധിയഹ യങ് വരുന്നു, ധാതുത്വമാണ്. അവിടെ ദീർഘമാണ്, അത് ശ്രദ്ധിക്കുന്നു, ഹ്രസ്വമല്ല. ഇനി ഷഷ്ടി ദിവനത്തിലും സപ്തമി ദിവനത്തിലും സുധി ഓസന്നിരിക്കുമ്പം എന്തുവരും? നംസലിംഗത്തിൽ നിന്നിട്ട് സുധിനോഹോ പുമദ്ഭാവം വരുമ്പോ യങ് വന്നിട്ട് സുധിയോഹോ സുധിനോഹോ. ഷഷ്ടി ബഹുവനത്തിൽ പുമദ്ഭാവം വരുമ്പോ എന്തുവരുന്നു? എന്തുകൊണ്ട് നുമ്മല്ലേ വരേണ്ടത്? ഏതാണോ നുമാചിര ത്രിജോദ്ഭാവ്യോ നുട്ട് പുറവ് പ്രേക്ഷയാണ്. നുമ്മിനെ ബാധിച്ചിട്ട് നുട്ട് വരും. നുമാചിര ത്രിജോദ്ഭാവ്യോ നുട്ട് പുറവ് പ്രേക്ഷയത്. നുട്ട് വന്നു കഴിഞ്ഞാൽ നാമി ദീർഘം വന്നിട്ട് സുധീനാം വാരി ശബ്ദം പോലെ വാരീനാം. അവിടെ നത്തും വരുന്നു, ഇവിടെ നത്തും വരുന്നില്ല. വരാത്ത പക്ഷത്തിൽ യങ് വന്നിട്ട് സുധിയാം. സപ്തമി ഏകദിനത്തിൽ നമുസകത്തിൽ എന്തുവരുന്നു? സുധി ഈ സുധിനി അല്ലെങ്കിലോ വിഭാഷ. അതെന്തിനാണ് അങ്ങനെ വരൂ? അത് അനങ്ങ് വരുന്നിടത്തേ ഉള്ളൂ. അസ്ഥിതി ശക്തി അക്ഷണം അനങ്ങുദാത്ത അനങ്ങ് വരുന്നിടത്തെ ആ സൂത്രം പ്രവർത്തിക്കും. ഇവിടെ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇവിടെ സുധിനി അങ്ങനെ വരുന്നു. നുമ്മു വന്നിട്ട് പുല്ലിംഗത്തിലാണെങ്കിൽ ഇയങ് വന്നിട്ട് സുധി സുധിനോഹോ സുധിയോഹോ സുധിഷു ഒറ്റരു. ഇനി സംബോധനയിൽ ഹേ സുധി ഹേ സുധേ. ഇവിടെ ഈ സൂത്രം പ്രത്യേകം പറഞ്ഞത് ഭാഷിത പുംസ്കം ഭാഷിത പുമാൻ ഏന പ്രവൃത്തി നിമിത്തേന തത് പ്രവൃത്തി നിമിത്തം ഭാഷിത പുംസ്കം തത് അസ്യ അസ്ഥീതി ഭാഷിത പുംസ്കം ശബ്ദം. ഭാഷിത പുമാനേന പ്രവൃത്തി നിമിത്തേന ആ പ്രവൃത്തി നിമിത്തത്തെ ആണ് ഭാഷിത പുംസ്കം എന്ന് പറയുന്നത്. ആ ഭാഷിത പുംസ്കം ഉള്ള ശബ്ദത്തെയും എന്ത് പറയും? ഭാഷിത പുംസ്കം അർഷാദിഭ്യോ അച് തദസ്യ അസ്ഥീതി എന്നുള്ള അർത്ഥത്തിൽ ഭാഷിത പുംസ്ക ശബ്ദത്തിൽ നിന്ന് അച് പ്രത്യയം വന്നാലും വീണ്ടും അത് തന്നെ വരും രൂപം ഭാഷിത പുംസ്കം. നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ് ലോകസിദ്ധാന്തം. ഇപ്പോൾ ഭാഷിത പുംസ്കം എന്ന് പറയുമ്പോൾ ഇവിടെ ശബ്ദം എന്ന് പറയുമ്പോൾ ഒരു നമുസക ശബ്ദം പുല്ലിംഗത്തിലും അതേ പ്രവൃത്തി നിമിത്തത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അതേ ശബ്ദം. ശബ്ദത്തിന് മാറ്റം വരാൻ പാടില്ല, അർത്ഥത്തിന് മാറ്റം വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തൃതീയ മുതൽ അജാതി പ്രത്യയങ്ങൾ പരമിരിക്കുമ്പോൾ പുല്ലിംഗ രൂപവും വരാം എന്നാണ് ഗാലവൻ എന്ന ആചാര്യന്റെ അഭിപ്രായം. പക്ഷെ ഒരു ശബ്ദമുണ്ട്, ഉദാഹരണം പീലു ഒരു വൃക്ഷത്തിന്റെ പേരാണ്. പീലു എന്ന് പറയുന്ന വൃക്ഷം അത് ആ പീലു ശബ്ദം എന്ന് പറയുന്നത് വൃക്ഷത്തിന് വേണ്ടി ഉപയോഗിക്കും. ആ വൃക്ഷത്തിന്റെ കായ ഫലം ത്തിന് വേണ്ടി ഉപയോഗിക്കും. അപ്പോ പീലു ശബ്ദത്തിന്റെ അർത്ഥം വൃക്ഷമെന്നുമാണ്, പീലു ശബ്ദത്തിന്റെ അർത്ഥം ഫലമെന്നുമാണ്. എന്ന് പറഞ്ഞാൽ പീലു ശബ്ദം വൃക്ഷം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പുല്ലിംഗത്തിൽ. പീല് ശബ്ദം ഫലം, ആ വൃക്ഷത്തിന്റെ ഫലം കായ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് നംസകലിംഗത്തിൽ. അപ്പൊ ഇവിടെയാണ് ചിന്തിക്കേണ്ടത്, ഇത് ഈ ശബ്ദം ഭാഷ്യത പുംസ്കമാണോ? പീല് ശബ്ദം ഭാഷ്യത പുംസ്കമാണോ? കാരണം നംസകത്തിൽ അത് ഉപയോഗിക്കുമ്പോൾ അത് ഫലാർത്ഥത്തിൽ, പുല്ലിംഗത്തിൽ ഉപയോഗിക്കുമ്പോൾ വൃക്ഷാർത്ഥത്തിൽ, പ്രവൃത്തി നിമിത്ത ഐക്യം ഇല്ല. എന്നുവെച്ചാൽ നംസക ലിംഗത്തിൽ ആ ശബ്ദം ഉപയോഗിച്ചപ്പോൾ വാച്യത അവച്ഛേദകം എന്താണ്? വാച്യതാവച്ഛേദകം ഫലത്വം. പുല്ലിംഗത്തിൽ ഉപയോഗിച്ചപ്പോൾ അവിടെ പീല് ശബ്ദത്തിന്റെ വാച്യതാവച്ഛേദകം വൃക്ഷത്വം ഭിന്നമായി. ഇപ്പൊ പ്രവൃത്തി നിമിത്ത ഐക്യമില്ലാത്തതുകൊണ്ട് ശബ്ദം ഒന്ന് തന്നെ. ശബ്ദത്തിൽ ഐക്യം ഉണ്ട്, അർത്ഥത്തിൽ ഐക്യം ഇല്ല. അപ്പൊ പ്രവൃത്തി നിമിത്ത ഐക്യേ ഭാഷിത പുംസ്കം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പീല് ശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെയായിരിക്കും? പീലു രൂപം, പീലു പീലുനി പീലൂനി, പീലു പീലുനി പീലൂനി സംബോധനയില് ഹേ പീലു ഹേ പീലോ, തൃതീയയില് പീലു പീലുന. ഏത് രൂപത്തിൽ രൂപം വരത്തില്ല? പുല്ലിംഗ രൂപമാണെങ്കിൽ എങ്ങനെ വരും പീലു ശബ്ദത്തിന്റെ പീലു? അങ്ങനെ പീലു ശബ്ദത്തിന്റെ തൃതീയ ഏകവചനം എങ്ങനെ വരും? പീലുന്ന. പീലു എന്ന് പറയുന്ന അതുപോലെ ഗിസഞ്ഞ ഇല്ലേ? ഗിസഞ്ഞ ഉണ്ടെങ്കിൽ എങ്ങനെ വരും പീലുന്ന? ശരി, ചതുർത്ഥിയില് നംസകത്തിൽ ചതുർത്ഥിയിൽ ഏകവചനത്തിൽ എങ്ങനെ വരും പീലുനെ? പുല്ലിംഗത്തിൽ എങ്ങനെ വരും? പുല്ലിംഗത്തിൽ പീലു ശബ്ദത്തിന്റെ പുല്ലിംഗം എങ്ങനെ വരും? ചതുർത്ഥി. പീലുവേ എന്ന് വരൂ. എല്ലാത്തിനെയും തൂക്കിയെടുത്ത് പുറത്തിടണം. പീലു ശബ്ദത്തിന്റെ ചതുർത്ഥീലവേ. ഗുരു ശബ്ദം പോലെയല്ലേ വരത്തുള്ളൂ? ഗുരു ശബ്ദത്തിന്റെ ചതുർത്ഥി എന്താണ്? ഗുരവേ. അത് തെറ്റിക്കാൻ പാടുണ്ടോ? വേറെ ആരെ തെറ്റിച്ചാലും ഗുരുവിനെ തെറ്റിക്കാമോ? ഗുരു ശബ്ദത്തിന്റെ ചതുർത്ഥി ഗുരവേ. അത് ഗുരുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? അത് തെറ്റാൻ പാടില്ല. ഗുരവേ എന്നേ വരത്തുള്ളൂ, പീലവേ എന്നേ വരും. അതുകൊണ്ടാണ് പറയുന്നത് പീലുർ വൃക്ഷ ഫലം പീലു, പീലുനെ നതു പീലവേ. പറഞ്ഞു മനസ്സിലായ? പീലുർ വൃക്ഷ ഫലം പീലു, പീലുനെ നതു പീലവേ. എന്തുകൊണ്ട്? വൃക്ഷേ നിമിത്തം പീലുത്വം തജ്ജത്വം തദ്ഫലേ പുനഃ. വൃക്ഷേ നിമിത്തം പീലുത്വം തജ്ജത്വം തദ്ഫലേ പുനഃ എന്ന് പറഞ്ഞാൽ പീലുർ വൃക്ഷ, പീലുഹു എന്ന് പുല്ലിംഗത്തിൽ പറയുമ്പോൾ വൃക്ഷ, ഫലം പീലു. ഫലത്തിനെന്ത് പറയും? പീലു. പീലുഹു എന്ന് പറയും? ഇല്ല, പീലു. എന്നെന്തുകൊണ്ട് പീലുർ വൃക്ഷ പീലുഹു എന്നെന്തുകൊണ്ട് വന്നു? പുല്ലിംഗമായതുകൊണ്ട് സൂത്രം പ്രവർത്തിച്ചു. സജുഷോരു പരവസാനയോ വിസർജനീയ ആണ് പീലുർ വൃക്ഷ ഫലം പീലു. അതുകൊണ്ട് എങ്ങനെ വരുന്നു ചതുർത്ഥിയില്? എങ്ങനെ? പീലുനെ നതു പീലവേ എന്ന് വരത്തില്ല, പീലുനേന്നേ വരും. എന്തുകൊണ്ട്? അവിടെ പീലുർ വൃക്ഷ ഫലം പീലു പീലുനേനത് പീലവേ വൃക്ഷേ നിമിത്തം പീലുത്വം. വൃക്ഷത്തിൽ പ്രവൃത്തി നിമിത്തമായിരിക്കുന്നത് പീലുത്വം തന്നെയാണ്. വൃക്ഷത്തെ കുറിച്ച് പറയുമ്പോൾ തജ്ജത്വം എന്ന് വെച്ചാൽ വൃക്ഷജം, വൃക്ഷജന്യത്വം. തദ്ഫലേ, ആ ഫലത്തിൽ പ്രവൃത്തി നിമിത്തമായ ഒന്നാണ് വൃക്ഷജന്യത്വം. അതാണ് തജ്ജത്വം എന്ന് വെച്ചാൽ തജ്ജന്യത്വം. വൃക്ഷജന്യത്വം വന്നവിടെ ഫലത്തിൽ, അതാണ് തജ്ജത്വം. തദ് ഫലേ പുനഃ എന്നിമിത്തം ഉപാദായ പുംസി ശബ്ദ പ്രവർത്തത ക്ലീബവൃത്തവും തദേവ സ്യാത്. എന്നിമിത്തം ഉപാദായ, ഏതൊരു നിമിത്തത്തെ ആശ്രയിച്ചിട്ടാണോ പുംസി ശബ്ദ പ്രവർത്തത, പുല്ലിംഗത്തിൽ ശബ്ദം പ്രവർത്തിക്കുന്നത്. എന്നിമിത്തം എന്ന് വെച്ചാൽ യാതൊരു പ്രവൃത്തി നിമിത്തം. എന്നിമിത്തം, എന്നിമിത്തം ഉപാദായ, ഉപാദായ ഉപാദാനം, ഉപാദായ പുംസി ശബ്ദ പ്രവർത്തത. ക്ലീബവൃത്തവും തദേവ സ്യാത്. ക്ലീബവൃത്തവും തദേവ, തദ്ദേവ, തദൈവല്ല തദേവ. ക്ലീബവൃത്തവും തദേവ സ്യാത് ഉക്ത പുംസ്കം തദുച്യതേ. തദേവ സ്യാത്, സ്യാത് ഉക്തപുംസ്കം എന്ന് വെച്ചാൽ ഭാഷിതപുംസ്കം. തദുച്യതേ ഉക്തപുംസ്കം എന്ന് പറഞ്ഞാൽ ഭാഷിതപുംസ്കം. നമ്മൾ പറയുന്നത് എന്നിമിത്തം ഉപാദായ, ഏതൊരു നിമിത്തത്തെ എന്ന് വെച്ചാൽ ഏതൊരു പ്രവൃത്തി നിമിത്തത്തെ ആശ്രയിച്ചിട്ടാണോ പുംസി ശബ്ദ പ്രവർത്തതേ, പുല്ലിംഗത്തിൽ ഒരു ശബ്ദം പ്രവർത്തിക്കുന്നത്. ക്ലീബവൃത്തു തദേവ സ്യാത്. ക്ലീബവൃത്തിയിൽ എന്ന് വെച്ചാൽ നമസ്കത്തിൽ ആ ശബ്ദം വർത്തിക്കുമ്പോൾ തദേവ സ്യാത്, അതേ നിമിത്തം തന്നെ വന്നു കഴിഞ്ഞാൽ ഉക്ത പുംസ്കം, അതിനെ ഉക്ത പുംസ്കം എന്ന് വെച്ചാൽ ഭാഷിത പുംസ്കം, തത് ഉച്ചത എന്നതിനെ പറയുന്നു. ഈ ശ്ലോകം കഴിഞ്ഞിട്ടാണ് അടുത്ത ശ്ലോകം വരുന്നത്. ഏത്? പീലുർ വൃക്ഷ ഫലം പീലു പീലുനേ നതു പീലവേ വൃക്ഷേ നിമിത്തം പീലുത്വം തജ്ജത്വം തദ്ഫലേ പുനഃ. ആദ്യം എന്റെ നിയമം പറയുന്നു, എന്നിമിത്തം ഉപാദായ, ഏതൊരു നിമിത്തത്തെ ആശ്രയിച്ചിട്ടാണോ പുംസി ശബ്ദ പ്രവർത്തത, പുല്ലിംഗത്തിൽ ശബ്ദം പ്രവർത്തിക്കുന്നത്. ക്ലീബവൃത്തു തദേവ സ്യാത്, തദേവ ക്ലീബവൃത്തു സ്യാത് എന്നാണ്. തദ് നിമിത്തമേവ ക്ലീബവൃത്തു സ്യാത്. ക്ലീബാർത്ഥത്തിൽ അത് തന്നെ വരികയാണ് എങ്കിൽ തത് ആ ശബ്ദത്തെ ഉക്ത പുംസ്കം ഉച്ചതേ, ഭാഷിത പുംസ്കം എന്ന് പറയുന്നു. അതിനുദാഹരണം പറഞ്ഞു പീലുർ വൃക്ഷ, പീലു എന്ന് പറയുന്ന വൃക്ഷമാണ്. ഫലം പീലു, അവിടെ വിസർഗമില്ല പോയി, അതുകൊണ്ട് പീലുനെ ചതുർത്ഥി ഏകവചനത്തിൽ പീലുനെ എന്നേ വരത്തുള്ളൂ. അത് പീലവേ, പീലവേ എന്ന് വരത്തില്ല. എന്തുകൊണ്ട്? വൃക്ഷേ നിമിത്തം പീലുത്വം, വൃക്ഷത്തിൽ നിമിത്തമായി വരുന്നത് എന്താണ്? പീലുത്വമാണ്. തജ്ജത്വം വൃക്ഷജന്യത്വം തദ്ഫലേ പുനഃ, ആ ഫലത്തിൽ വരുന്നു. മനസ്സിലായല്ലോ? അപ്പോ പീലവേ, പീലുവേ എന്നല്ല, ഗുരവേ, ഗുരുവേ എന്ന് അല്ല, ഗുരവേ എന്നേ വരത്തുള്ളൂ, ഗുരുവേ എന്ന് വരത്തില്ല. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഭാഷിത പുംസ്കം എന്ന് പറയുന്നതിനെ ചുരുക്കി മനസ്സിലാക്കുന്ന എങ്ങനെയാണ്? നമസ്കത്തിലും പുല്ലിംഗത്തിലും ഒരേ അർത്ഥമാണ്. വെച്ചാൽ യോഗ്യ സ്ത്രീലിംഗത്തിൽ വന്നാലോ വിരോധമില്ല, പുല്ലിംഗത്തിലും വരണമെന്നേ ഉള്ളൂ. ഉദാഹരണം പറഞ്ഞ അനാദി ശബ്ദം, അനാദി, അനാദി ശബ്ദം ഭാഷിത പുംസ്കമാണ്. കാരണം അത് പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും നമുസകലിംഗത്തിലും ഒരേ അർത്ഥം തന്നെ, ആദിരഹിതം എന്നുള്ള അർത്ഥം. അത് ഭാഷ നമുസ്കമാണ്. പിന്നെ കീല് ശബ്ദം പോലെ തന്നെ മധു, മധുശബ്ദം തേനെന്നുള്ള അർത്ഥമുണ്ട്, വസന്തം എന്നുള്ള അർത്ഥമുണ്ട്, മധുമാസം. അപ്പോൾ അർത്ഥവ്യത്യാസമുള്ളത് കൊണ്ട് അതിന് ഭാഷിത പുംസ്കത്വം, അത് ഭാഷിത പുംസ്ക ശബ്ദമല്ല. അതാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. അതാണ് മധുശബ്ദമാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. എന്ത് പ്രത്യേകത ഇതാണ്? ഇവിടെ തേനെന്നുള്ള അർത്ഥം, മദ്യം എന്നുള്ള അർത്ഥം, പുല്ലിംഗത്തിൽ വസന്തം എന്നുള്ള അർത്ഥം എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ ശബ്ദം വന്നു തന്നെ അർത്ഥവ്യത്യാസം വന്നു, പീല് ശബ്ദം പോലെ. അതുകൊണ്ട് ഇത് ഭാഷിത പുംസ്ക ശബ്ദമല്ല, ഭാഷിത പുംസ്ക ശബ്ദം അല്ല. അതുകൊണ്ടിതിന് നമുസകലിംഗത്തിൽ ഒരു രൂപയേ ഉള്ളൂ, തൃതീയം അല്ലെങ്കിൽ രണ്ട് രൂപം വരത്തില്ല. അപ്പോൾ എങ്ങനെ വരും? മധു സു മധു അം എന്ത് വരുന്നു? സമോർ നംസക മധു മധു. അടുത്ത് നമുക്കറിയാം മധു നംസകാച്ച സി മധുനി മധു മധുനി മധു ജസ് ജസ്സോഹി സർവനാമസ്ഥാനേജ അസംബുദ്ധ ഊദാദീർഘ മധൂനി മധു മധുനി മധൂനി നുമതായിത്യസ്യ അനിത്യത്വ സംബുദ്ധി നിമിത്തോ ഗുണ ഹേ മധു ഹേ മധോ മധുനി മധൂനി മധു ത ഭാഷിത പുംസ്കത്വ അഭാവ പുംമത്വം നാസ്തി മധു ആംഗവനാസ്ത്രിയാം ഇത്തനേന ന ഹൃദയ മധുന മധുഭ്യം മധുഭൂ യുഗോജി വിഭക്തി ഇത്യനേന നുമീകൃതേ മധുനേ മധുഭ്യം മധുഭ്യഹ ങസി ങസി ങസ് യുഗോജി വിഭക്തു നുമി മധുനഃ മധുനഃ മധുനോ മധു ആം നുമചിദ്ര ത്രിജുദ്ഭാവേഭ്യോ നുട്ട് പുറപ്രഷേദന നാമി ഇത്യനേന ദീർഘ മധൂനാം മധു ഈ യുഗോജി ഭക്തൊന്നും മധുനി മധുനോ മധുഷു. അത് കഴിഞ്ഞു അടുത്തു വരുന്നത് സുലു ശബ്ദമാണ്. സുഷ്ടു ലുനാദി നല്ലവണ്ണം ഛേദിക്കുന്ന ആൾക്കാരൊക്കെയുള്ള ഒരു കുലം. അപ്പൊ ഈ നംസലിംഗമാണ്. പക്ഷേ അർത്ഥം ഛേദിക്കുക എന്നുള്ളതാണ്. പുല്ലിംഗത്തിൽ വന്നാൽ ഇതേ രൂപം തന്നെ, ഇതേ അർത്ഥം തന്നെ. അപ്പോൾ ഭാഷിത പുംസ്കമാണ്, പ്രവൃത്തി നിമിത്ത ഐക്യമുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണ്? തൃതീയ മുതൽ രണ്ട് രൂപം വരും അജാതി പ്രത്യയങ്ങൾ പരമരിക്കുമ്പോൾ. പ്രഥമേനും ദ്വിതീയനും ഹ്രസ്വോ നമുസകേ പ്രാതിപദികസി ഉകാരാന്തമാണ്. മധു ഉകാരാന്തം, അതായത് സുധീ ദധി ഈകാരാന്തം, സുധീ ഈകാരാന്തം. ഈ സുധീ പോലെ തന്നെ വരും പ്രധി എന്ന് പറയുന്നു. പ്രധി അവിടെ എണ്ണ വരും എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. പിന്നെ സുലു മധു ഉകാരാന്തം, സുലു ഉകാരാന്തം. പക്ഷേ ഹ്രസ്വ നംസകേ പ്രാതിപദികസ്യ വന്നു സുലു. സമോർ നംസകാ ലുക്ക് സുലു ഔ നംസകാച്ച സി ഇക്കോജി ഭക്തൊന്നും സുലു നീ പ്രഥമ ദ്വിതീയ ബഹുവചനെ ജസ്യസുവശി യുഗോജി ഭക്തൗ സർവനാമസ്ഥാന സംബന്ധു സുലൂനി സുലു സുലുനി സുലൂനി ഹേ സുലോ ഹേ സുലു സുലുനി സുലൂനി. അടുത്ത് തൃതീയ മോഹൻ എന്തോരും സുലുനാ ഹങ്ങോനാസ്ത്രിയാം പുമ്മത്വേ ദീർഘമാണ് സുലു ദീർഘം. ഇവിടെ എണ്ണ വരുമോ ഒന്ന് വരുമോ? എന്തുകൊണ്ട് കിബന്ധമാണ്? ഇവരനേകാച്ചോ അസമയ ഉപദേശ ഇപ്രകാരം എന്തുവരും? ഇതിനകത്ത് രണ്ട് പക്ഷമുണ്ട്. അല്ല, ഇത് കുഴപ്പമില്ല. ഇവിടെ വരാം. സുലു എന്ന് പറയുന്നത് കുലത്തിന്റെ വിശേഷണമാകുമ്പോൾ എണ്ണ വന്നിട്ട് എന്തുവരുന്നു? സുല്വാ ഏരനേകാച്ചോ. ഇവിടെ അജിശുദ്ധാത്ത ഭ്രുവാം ഇവരിയങ്ങു വരുന്നില്ല. എന്തുകൊണ്ട്? അനേകാച്ചായതുകൊണ്ട് ഏരനേകാച്ചോ അസമിക പ്രവസ്യ സുല്വാ സുലുന സുലുഭ്യാം. അടുത്തെന്തു വരുന്നു? സുലുഭ്യ ചതുർത്ഥിയില് നും വരുമ്പോ ഹർസവും വരുമ്പോ സുലുനെ, അല്ലെങ്കിൽ എണ്ണ വരുമ്പോ സുല്വേ. സുലുഭ്യാം സുലുഭ്യ പഞ്ചമിയിലും ഷഷ്ടിയിലും ആദ്യം നും വരുമ്പോ സുലു സുലുനഹ, നും വരുമ്പോ സുലനഹ. അത് വരാത്ത പക്ഷം എണ്ണ വരുമ്പം സുല്ലുഹ. ഇനി ഷഷ്ടി സപ്തമി ദിവനങ്ങളിൽ നും വരുമ്പം സുലുനോഹോ, എണ്ണ വരുമ്പോ സുല്ലോഹോ. ഷഷ്ടി ഭവനത്തിൽ നുമ്മ വരുമോ നൊട്ട് വരുമോ? നൊട്ട് വരുമ്പോ ദീർഘം വന്നിട്ട് സുലൂനാ. ഇനി എണ്ണ വരുമ്പോ സുല്വാം. സപ്തമി ഏകവനത്തിൽ സുലുനി. പിന്നെ എണ്ണ വരുമ്പോ സുല്വി. പിന്നെ സുലുനോഹോ സുല്ലുഹോ സുലുഷു ആണോ സുലൂഷു ആണോ? സുലുഷു ദീർഘം വരത്തില്ല. അപ്പൊ ഈകാരാന്തം കഴിഞ്ഞു, ഈകാരാന്തം കഴിഞ്ഞു, ഉകാരാന്തം കഴിഞ്ഞു, ഊകാരാന്തം കഴിഞ്ഞു, അടുത്ത് ഋകാരാന്തം. ധാതൃശബ്ദം ധാതൃ സു അമ്മ വരുമ്പോ എന്തുവരും? സമോ നമസ്സക ലുക്കു വന്നു. ഇവിടെ നമ്മൾ പഠിച്ചൊരു സൂത്രമുണ്ട്, അനങ്ങി വിധിക്കുന്ന ഏതാണ്? പ്രദൂഷണ സ്ഫുരിതം സോ അനേഹ സാം ച. അനങ്ങ് വരുമോ? അനങ്ങ് വരേണ്ടാണ്. വരുമോ എന്നാ ചോദിക്കുന്നു. നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ച് നോക്കിയാൽ വരുമോ? വരേണ്ടല്ലേ. അത് പരവെന്നാരു പറഞ്ഞു? നോക്കിയാ? നോക്കാതെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അനങ്ങ് വരുമോ? വരത്തില്ല. എന്തുകൊണ്ട്? ഞാൻ ലുമത അംഗസ്യ ലുമതാ ശബ്ദേന ലുപ്തേ തന്നിമിത്തം അംഗകാര്യം നസ്യ. അതുകൊണ്ടാണ് വരാത്തത്, അനങ്ങ് വരത്തില്ല. അപ്പൊ എന്തുവരും? ധാത്ര സുവും അമ്മും വന്ന് ലോപിച്ചു പോയാൽ ധാത്ര എന്ന് തന്നെ ഇരിക്കും. ധാത്ര ധാത്ര. അടുത്ത് ധാത്ര ശി ഇഗോ ജിഭക്തോ നും ധാത്ര നീ പ്രവർണാം നസ്യ നത്തും മച്ചും. എന്തു പറയും? ധാത്രണീ നമുസകാച്ച സി ഒന്നും നത്തും ഒന്നും. ധാത്ര ജശസോഹോ സി ഇഗോ ജിഭക്തോ നും സർവനാമസ്ഥാനേജ അസംബുദ്ധ ഉപതാ ദീർഘ ധാതൃണി ധാതൃ ധാതൃണി ധാതൃണി. അടുത്ത് സംബോധനയിൽ ധാതൃ സൂന്നിരിക്കുമ്പോൾ ലുക്കു വന്നു. പക്ഷേ എന്നാലും മത വ്യത്യസ്ത അനിത്യത്വാത് പക്ഷേ സമ്പുദ്ധി നിമിത്ത ഗുണം വരുമ്പോൾ എന്തുവരും? ധാതൃന് ഗുണം വന്നു കഴിഞ്ഞാൽ ധാതൃ പരത്തില് സൂ പോയി. രേപത്തിന് ഒരു നിസർഗം വരുമ്പോ ധാതഹ സമ്പുദ്ധിയിൽ ഹേ ധാതക. വരാത്ത പക്ഷത്തിൽ ഹേ ധാതൃ സമ്പുദ്ധി നിമിത്തമായ ഗുണം വരാത്ത പക്ഷേ ധാത്രി തൃതീയ മൂല അല്ല ആ തൃതീയ മൂലാണ് നോക്കേണ്ടത്. ഇത് പ്രവൃത്തി നിമിത്ത ഐക്യമുണ്ട്. ധാത്ര ധ്യാനിക്കുന്ന വൻ വ്യക്തിയാകാം കുലമാകാം, അല്ല ധരിക്കുന്നവൻ, ധാതാവ് എന്നുവെച്ചാൽ ധരിക്കുന്നവൻ. അവിടെ എന്തുവരും? രണ്ട് രൂപം വരും. ആദ്യം നമുസകത്തിൽ നും വരുന്ന രൂപം നോക്കണം. ഇഗോജി അൽ ആ തൃതീയയിൽ വരുമ്പം അതെ നിഗോജി ഭക്തി പ്രകാരം ഗിസഞ്ഞ ഉണ്ടോ അവിടെ? ഗിസഞ്ഞ എന്തുകൊണ്ട്? യൂസ് ത്രാക്യു നദി അല്ല എന്താണ് ശേഷോ ഗസകി. അപ്പൊ ഏതിനൊക്കെയാണ് അവിടെ ഇക്കാര ഉകാരത്തിനേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇവിടെ എന്തുവരും? ധാത്രട്ടാന്നിരിക്കുന്നിടത്ത് ഇക്കോ വെച്ച് ഭക്തി വരത്തില്ല എന്നും നമസ്കലിംഗത്തിൽ വരത്തില്ലേ? ഈ ഗോജി പ്രതി പ്രകാരം നിന്നു കഴിഞ്ഞാൽ ധാതൃനാണത്തും വന്നു കഴിഞ്ഞാൽ ധാതൃ നാ വരാത്ത വർഷത്തിൽ പുമ്മത്തിൽ ധാതൃട്ടാന്നിരിക്കുമ്പോ ഇഗണിച്ച് ധാത്ര ധാതൃനാ ധാത്ര ധാതൃനാടത്ത് ഈഗോജിഭക്തി നിന്നു ഇഗന്ധമാണ് അജാതിയാണ് പരത്തിയിരിക്കുന്നത്. നുമ്മെന്ന് നത്തും വന്നു ധാത്രണ വരാത്ത വർഷത്തിൽ ധാതൃ ആന്നിരിക്കുന്നു. ഇഗണിച്ച് എൺമെന്ന് ധാത്ര ധാതൃഭ്യാം ധാതൃഭിഹി അടുത്ത് ധാതൃ ഇങ്ങേന്നിരിക്കുന്നു. നും വരുന്ന വർഷം എന്ത് വരുന്നു? ധാതൃ ഇഗോജിഭക്തി നിന്നും വരുമ്പോൾ ധാതൃണേ. നും വരാത്ത വർഷത്തിൽ ധാതൃ ഏന്നിരിക്കുമ്പോ ും വർഷത്തിൽ പഞ്ചമീനും ഷഷ്ടിയിലും ധാതൃ അസ് നും വരുമ്പോ ധാതൃണഹ നും വരുമ്പോ ധാതൃണഹ ഇനി നും വരാത്ത വർഷത്തിൽ ധാതൃ അസ് എന്നിരുമിയ സൂത്രം വരുന്നു. ഹൃതവുത്ത് രപരഹ രാസ്യ ധാതുഹു വരുന്നു. ധാതൃഭ്യാം ധാതൃഭ്യ ഷഷ്ടീനും അതുപോലെ തന്നെ ധാതൃണഃ ധാതുഹു പഞ്ചമി അല്ല ഷഷ്ടി ദിവനത്തിനും സപ്തമി ദിവനത്തിനും നും വരുമ്പോ ധാതൃ നും ധാതൃ നും ഓസ് ധാതൃണോഹോ അല്ലാത്ത പക്ഷം ധാതൃവോസ് എണ്ണ ഒന്ന് ധാതൃഹോ. ഇനി ഷഷ്ടി ബഹുവനത്തിൽ ആദ്യം നും വരേണ്ട വർഷത്തിൽ എന്തുവരും? നൊട്ട് വരുമ്പോ ധാതൃ നാം നാമി ദീർഘം വരുമ്പോ ധാതൃ നാം റുവണ്ണാം നസ്യനത്വം വാച്യം ധാതൃനാം. ഇനി ഹ്രസ്വമായിരിക്കുമ്പോ പുൽമത്തിൽ എന്തുവരും? ഹ്രസ്വം നദ്യാവോ നൊട്ട് നാമി ദീർഘം ൃവണ്ണം നസ്യ ണത്വം വാച്യം ധാതൃണാം. അത് ഷഷ്ടി ബഹുവനത്തെ രൂപവ്യത്യാസമുണ്ട്. കാരണം ഇഗോജിഭക്തി പ്രകാരം നും വരുന്നിടത്തും അതിനെ ബാധിച്ചിട്ട് എന്തുവരും? നുമജര തൃജദ്ഭാവിഭ്യോ നൊട്ട് പുറവ് പ്രേക്ഷേദനം നൊട്ട് വന്നു കഴിഞ്ഞാൽ ധാതൃണാം നാമി ദീർഘം വന്നിട്ട് പുല്ലിംഗത്തിലാണെങ്കിലോ ഹൃസ്വനദ്യാവോ നൊട്ട് ധാതൃണാം. സപ്തമി യഗവനത്തിൽ നും വരുമ്പോ ധാതൃ നീന്നിരിക്കുമ്പോ ഇക്കോജി ഭക്തി പ്രകാരം ധാതൃ നീ ധാതൃണി എവിടെ ധാതൃ നാം ദീർഘം വരേണ്ടതാണല്ലോ. നുമ്മ വരുന്നിടത്തെല്ലാം എന്തുവരും? നുമ്മിനെ ബാധിച്ചുകൊണ്ട് എന്നിട്ട് വരും നാമി ദീർഘം വരും. ദീർഘം തന്നെ വരും ധാതൃ നാം. ഹർസം വരാൻ ഒരു വഴിയില്ല. ഹർസം വരണമെങ്കിൽ എന്ത് വരണം? നുമ്മ വരണം. പക്ഷെ നുമ്മാചിര തൃജ്യുദ്ഭാവേഭ്യോ നൊട്ട് പൂർവ്വ പ്രേക്ഷേദന പ്രകാരം നുമ്മ വരും. പിന്നെ ദീർഘത്തെ നിഷേധിക്കുന്ന ഒരു സൂത്രം പഠിച്ചിട്ടുണ്ട്. ഏതാണ്? അത് വേണമെങ്കിൽ വരാം. ദീർഘത്തെ ഷഷ്ടി ഭവനത്തിൽ ദീർഘത്തെ നിഷേധിക്കുന്ന സൂത്രം. ഷഷ്ടി ബഹുവചനത്തിൽ നാമി പ്രകാരം വരുന്ന ദീർഘത്തെ നിഷേധിക്കുന്ന ഒരു സൂത്രം പഠിച്ചിട്ടുണ്ട്. ഏതാണ്? നൃച്ച. എന്താ പറയുന്നത്? അസ്യനാമി അത് വികല്പമായിട്ട് വിധിക്കുകയാണ്, നിഷേധിക്കുന്ന സൂത്രം. അത് വികല്പമാണ്, നിഷേധിക്കുന്ന ഒരു സൂത്രം പഠിച്ചിട്ടുണ്ട്. തിസ്ര ചതസ്ര ഏതോ ഒരു നാമി. അതേന്നെ, ഏതിന് ഏത് നിഷേധിക്കുന്ന സൂത്രം ഏതെന്നേ ഞാൻ ചോദിച്ചുള്ളൂ. അത് തിസ്ര ചത, അതിവിടെ വരത്തില്ല. അപ്പൊ പിന്നെ ദീർഘം വന്നല്ലേ പറ്റും. ഇപ്പൊ സപ്തമി ആവനത്തിൽ ധാകൃണി, പിന്നെ വരാത്ത പക്ഷത്തിൽ ഏ സൂത്രം വരുന്നു? ധാത്രി എന്നിരിക്കുമ്പോ കൃതോങ്ങി സർവനാമസ്ഥാന പ്രകാരം ഗുണം വന്നു, രപരം വന്നിട്ട് അങ്ങനെ വരും. ധാത്രി ധാത്രോഹോ ധാതൃ അല്ല, രണ്ട് രൂപ തന്നെ. ധാതൃണോഹോ ധാതൃഷു ഏവ ഞാത്രാദേഹ. അടുത്ത് പറയുന്നു, അപ്പൊ ഞാത്ര ശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? ഞാത്ര ഞാത്രണി ഞാത്രണി ഹേ ഞാത ഹേ ഞാത്ര ഹേ ഞാത്രണി ഞാത്രണി തൃതീയ മുതൽ ഈ രണ്ട് രൂപ എങ്ങനെ? ഞാത്ര എന്നാണ് ആദ്യം വരുന്നത്. ഞാത്രണ വരാത്ത വർഷം ഞാത്ര ഞാതൃഭ്യം ഞാതൃഭി ആ രണ്ട് രൂപ ഉണ്ട്, സംബോധന രണ്ട് രൂപം പറഞ്ഞു, രണ്ടും പറഞ്ഞു. ചതുർത്ഥിയില് ഞാത്രണേ ഞാത്രേ ഞാതൃഭ്യം ഞാതൃഭ്യ. പഞ്ചമിയിലും ഷഷ്ടിയിലും ഞാത്രണ ആ ഞാതു ഇവിടെ എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? ഇവിടെ ദീർഘം ഉണ്ടല്ലോ, ഇതിന്റെ ദീർഘം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ മറ്റടുത്ത് പ്രിന്റിംഗ് മിസ്റ്റേക്കാണ്. അടുത്ത് ഞാതരി ഞാത്രണി ഞാത്രോഹോ ഞാത്രണോഹോ ഞാതൃഷം. അങ്ങനെ ഇറുകാരാന്തവും കഴിഞ്ഞു.